കവിളിലൊരോ മനമറുകുമായി പൂർണ്ണേന്തു അരികിലുദിച്ച പോലെ. കവിളിലൊരോ മനമറുകുമായി പൂർണ്ണേന്തു അരികിലുദിച്ച പോലെ. കണ്ടു മറന്ന കിനാവും പോലവൾ കൊഞ്ചും കിളിമകൾ പോലെ, കൊഞ്ചും കിളിമകൾ പോലെ. കവിളിലൊരോ മനമറുകുമായി പൂർണ്ണേന്തു അരികിലുദിച്ച പോലെ. തുളസി കതിർ പോലെ, തുമ്പം മലർ പോലെ ഉയിരിൽ നറുമണം തൂകും. തുളസി കതിർ പോലെ, തുമ്പം മലർ പോലെ ഉയിരിൽ നറുമണം തൂകും. പരിശുദ്ധിയാണവൾ, സാത്വനമാണവൾ, മുറിവുകൾ തഴുകിത്തലോടും. എഴുതിരിയിട്ട വിളക്ക് പോലെ അതിൽ എരിയും നറും സ്നേഹം പോലെ. കവിളിലൊരോ മനമറുകുമായി പൂർണ്ണേന്തു അരികിലുദിച്ച പോലെ. ചുരുൾമുടിച്ചാട്ടിലെ ചെമ്പനീർപ്പൂ പോലെ സുരഭിലം മാനസ പുഷ്പം. ചുരുൾമുടിച്ചാട്ടിലെ ചെമ്പനീർപ്പൂ പോലെ സുരഭിലം മാനസ പുഷ്പം. സുഖദുഃഖരാശികളാകവേ പങ്കിടും സുഹൃതത്തിൻ സാകല്യം പോലെ. സംഗീതധാര പോലെ അവൾ മധുരമാ താരാട്ട് പോലെ. കവിളിലൊരോ മനമറുകുമായി പൂർണ്ണേന്തു അരികിലുദിച്ച പോലെ.